അടുത്ത ശബ്ദം അതിലക്ഷ്മീ. ലക്ഷ ദർശനേ അങ്കനേജ് നിർധാതുണ്ട്. ഇത് അതിൽ നിന്നാണ് ലക്ഷ്മി ശബ്ദം ശ്രദ്ധിക്കുന്നത്. ലക്ഷ്യർ മുട്ടിച്ച ഉണാദി സൂത്രം. ഇത് ഞന്തമല്ല, ഈകാരാന്തമാണ്. ലക്ഷ്മി, ആ ലക്ഷ്മി ശബ്ദത്തിന് ലക്ഷ്മീഹി വിസർഗമുണ്ട്. അതിശബ്ദമായിട്ട് സമാസം വരും. അത്യാദയ ക്രാന്താദ്യർത്ഥ ദ്വിതീയ വാർത്തികമാണ്. ഇതൊക്കെ നമ്മൾ ലഘുസിദ്ധാന്തം പോയി പഠിക്കുന്നതാണ്. സമാസം വന്നിട്ട് അത് ലക്ഷ്മി എന്ന് വരും. ലക്ഷ്മിയെ അതിക്രമിച്ചവൻ എന്ന് വെച്ചാൽ ലക്ഷ്മിയെക്കാളും വലിയ ഐശ്വര്യമുള്ളവൻ. അത് ലക്ഷ്മി, ലക്ഷ്മിയെ അതിക്രമിച്ചവൻ ആരോ അവൻ പുരുഷൻ. അപ്പൊ അത് ലക്ഷ്മി എന്ന് പറയുന്ന പുരുഷനാണ്. ഇത് സമാസമാണല്ലോ, അതുകൊണ്ട് കൃദ്ധിത സമാസ ശബ്ദാധിവസം വരുന്നു. അത് ലക്ഷ്മി സു എന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഋത്വവിസർഗം. എന്തുകൊണ്ട് സു ലോപിക്കുന്നില്ല? ഞന്തമല്ല, ഞീപ്രത്യം വന്നതല്ല. അതുകൊണ്ടാണ് ഹൽങ്യാഭ്യോ ദീർഘാസുതി ശവൃത്തം ഹൽ ഹലന്താത്പരം ദീർഘോ യോ ഞാപോ തദന്താസ്പരം സുതീസി അപൃക്തം ഹൽ ലഭ്യത. ഞന്തത്തിന്റെ പരത്തിലാണെങ്കിൽ സുലോപിക്കും, ഇവിടെ ഞന്തമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉണാദിയിൽ ശ്രദ്ധിച്ച ശബ്ദമാണ്. അതി ലക്ഷ്മി പിന്നെ ലക്ഷ്മി ശബ്ദം എന്ന് പറയുന്നതിന് നദീസഞ്ജയുണ്ടോ? എന്തുകൊണ്ട് നദീസഞ്ജയ്ക്ക് ഇങ്ങിയന്തം വേണോ? നദീസഞ്ജയ സൂത്രമാണ് വിധിക്കുന്നത്, യൂസ്ത്രാക്യു എന്നല്ല. അതിൽ പറയുന്നുണ്ട് അതിന് എന്താണ് ഈദുതന്തു ആയിരിക്കണം, ഇങ്ങിയന്തമായിരിക്കണമെന്ന് പറയുന്നുണ്ടോ? പിന്നെന്താ ഇല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചോളൂ. എന്തുകൊണ്ട് നിഷേധിച്ചു? എന്താണ്, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? നദീസഞ്ജം ഉണ്ടോ ഇല്ലയോ? എന്താണ് കേട്ടില്ല. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ശബ്ദമാണ് ബഹുശ്രേയസി. അതിന് നദീസഞ്ജയുണ്ട. എന്തുകൊണ്ട് ബഹുശ്രേയസി? അത് പുല്ലിംഗമാണ്. അപ്പോ ബഹുശ്രേയസിയുടെ സപ്തമി ഏകോപനത്തിൽ എങ്ങനെയാ വരുന്നത്? അവിടെ എന്തു വന്നു? ഏരാം നദ്യാം നീഭ്യ. എന്തു വന്നു? എന്തുകൊണ്ടാണ് ആം വന്നത്? അവിടെ എന്തുകൊണ്ടാം വന്നത്? വ്യാതിന്റെ പരത്തില്. അത് തന്നെ അവിടെ നദി നദീസഞ്ജയുണ്ടോ? നദ്യന്തം ഏത്? ബഹുശ്രേയസ് നദ്യന്തമാണ് അവിടെ. അപ്പോ അവിടെ നദീസഞ്ജ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ ശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജയുണ്ട്? അപ്പൊ ഇവിടെ അത് ലക്ഷ്മി എന്ന് പറയുന്നതിന് നദീസഞ്ജ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ലക്ഷ്മി ശബ്ദത്തിന് നൈസഞ്ജമുണ്ടോ? എങ്ങനെ ഉറപ്പിച്ചു പറയുന്നു? നിത്യസ്ത്രീലിംഗമാണ്. ലക്ഷ്മി എന്ന് പറയുന്ന പുരുഷനുണ്ടോ? ലക്ഷ്മി എന്ന് പറയുന്നത് നിത്യ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് നദീസഞ്ജയുണ്ട്. അതുകൊണ്ട് അതിലക്ഷ്മി എന്ന് പറയുന്നത് നദ്യന്തമാണ്. അപ്പോ അതിന് അതിന്റെ രൂപങ്ങൾ ഏതുപോലെ ആയിരിക്കും? ബഹുശ്രേയസി പോലെ ആയിരിക്കും. അന്ന് അടുത്തെഴുതിയിരിക്കുന്നത് അതിലക്ഷ്മിഹി ശേഷം ബഹുശ്രേയസിവത്, ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും ബഹുശ്രേയസി ശബ്ദം പോലെ ആയിരിക്കും. ഒറ്റ രൂപത്തിലെ വ്യത്യാസമുള്ളൂ പ്രഥമ ഏകദിനത്തില്. എന്തുകൊണ്ടാണ് ഇവിടെ ബഹുശ്രേയസി എന്ന് പറയുന്നത്? രണ്ട് കാര്യമുണ്ട്, നദ്യന്തമാണ്, ഞന്തവുമാണ്, ഇങ്ങി ബന്ധമാണ്. അതേസമയം അതിലക്ഷ്മി എന്ന് പറയുന്നത് നദ്യന്തമാണ്, പക്ഷെ ഇങ്ങീ ബന്ധം അല്ല. അപ്പൊ ഈകാരാന്ത പുല്ലിംഗത്തിൽ വളരെ ശ്രദ്ധിക്കും, ഇതെല്ലാം നോക്കണം, നദ്യന്തമാണോ അല്ലയോ. ഇപ്പൊ സ്ത്രീ പ്രത്യയ പ്രകരണം നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് ഓർത്തു വയ്ക്കാനേ പറ്റും. ഏത് സൂത്രം വന്നു, എങ്ങനെ പ്രത്യയം വന്നു. അപ്പോ ഒരു ശബ്ദം നദ്യന്തമാണ് എന്നുള്ളതുകൊണ്ട് ഇങ്ങിയന്തമായിരിക്കണമെന്നില്ല എന്ന് ഇരിയെന്ന് മനസ്സിലായി. ബഹുശ്രേയസി എന്ന് പറയുന്നത് നദ്യന്തവുമാണ്, ഇങ്ങിയന്തവുമാണ്. അതിലക്ഷ്മി എന്ന് പറയുന്നത് നദ്യന്തമാണ്, എന്നാൽ ഇങ്ങിയന്തം അല്ല. കാരണം ഇത് ഔണാദികമായ ഇതാണ്. അപ്പൊ ഈകാരാന്തം വരുമ്പോൾ ചിലത് നദ്യന്തമായിരിക്കും, ചിലത് നദ്യന്തവും ഞന്തുമായിരിക്കും, ചിലത് നദ്യന്തമായിരിക്കും ഞന്തുമായിരിക്കില്ല, ചിലത് രണ്ടും ആയിരിക്കത്തില്ല. നദ്യന്തുമല്ല ഞന്തുമല്ല, അതേതാണ്? ആകാരാന്തോ പപ്പി ശബ്ദം നദ്യന്തമാണോ? എന്തുകൊണ്ടല്ല? പിന്നെ വേറെ ഞന്തമാണോ? അല്ല. അപ്പൊ അതൊന്നും വരത്തില്ല. അതുപോലെ വേറെ ശബ്ദം പഠിച്ച് പപ്പി അല്ലാതെ പാദപ്രമീ നദ്യന്തമാണോ? ആണോ? സുലോപിക്കോ ഞന്തമാണോ? പാദപ്രമീഹി ഉണാദി സൂത്രത്തിൽ ശ്രദ്ധിക്കുന്നതാണ്, അതും ഈകാരാന്തമാണ്, നദ്യന്തമല്ല ഞന്തുമല്ല, നിത്യസ്ത്രീലിംഗമല്ല, അത് പുല്ലിംഗ ശബ്ദമാണ്. യൈ പപി യാപോക്കിദ്വേച ഔണാദികമാണ്, അത് ഔണാദിക്കുന്നതാണ്, അത് ഞന്തമല്ല, സ്ത്രീലിംഗമല്ല, പുല്ലിംഗ ശബ്ദമാണ്. സ്ത്രീലിംഗമായാലും പോരാ, നദീസഞ്ജമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഞന്തമായിരിക്കണം. ഉറപ്പാണോ? ആയിരിക്കണോ? നിത്യസ്ത്രീലിംഗമായിരിക്കും. സ്ത്രീലിംഗമായിരുന്ന പോരാ, നിത്യസ്ത്രീലിംഗമായിരിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോ ലക്ഷ്മി ശബ്ദം ലക്ഷ്മീഹി, ഇവിടെ ഇപ്പോ നദീസഞ്ജയുണ്ട്, ഞന്തമല്ല, ഇവിടെ രൂപങ്ങൾ വരും. എന്നാൽ പിന്നെ അതിലക്ഷ്മീഹി കൊടുക്കാതെ ലക്ഷ്മി കൊടുത്താൽ പോരായിരുന്നു? എന്തിനാ അതിലക്ഷ്മി കൊടുക്കുന്ന ഇവിടെ ഉദാഹരണമായിട്ട്? ലക്ഷ്മി കൊടുത്താൽ എന്താ കുഴപ്പം? ആ ലക്ഷ്മി ശബ്ദം എവിടെ വരും? അപ്പോ ശ്രീലിംഗത്തി വരും. ഇത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ശ്രീലിംഗം എങ്ങനെ പുല്ലിംഗമായി? സമാസം കൊണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുന്നു. അത്യാദയ ക്രാന്താദ്യർത്ഥി ദ്വിതീയ എന്നുള്ള വാർത്തയ പ്രകാര സമാസം വന്ന് ലക്ഷ്മീഹി എന്നുള്ള ശബ്ദം അത് ലക്ഷ്മീഹി എന്നായി. അപ്പോ ഇത് പുല്ലിംഗ ശബ്ദമാണ്, പക്ഷേ ലക്ഷ്മി ശബ്ദം സ്ത്രീലിംഗമാണ്. ഈ വ്യത്യാസങ്ങൾ നല്ലോണം അറിഞ്ഞാലേ മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളിൽ വ്യക്തമാകത്തുള്ളൂ. അപ്പോ അതിലക്ഷ്മി കൃത്തധിത സമാസ ചൈത്യനേന പ്രാദ്യുസഞ്ജ ദ്യോഗോർ ദ്യോനേകവചനെ ദ്വിതീയ ഏകവചന വിഷയ ഏകശേഷ കേന സൂത്രേണ ഭവതി സ്വരൂപാണാം ഏകശേഷ ഏക വിഭക്തവിത്തനേന ഏകശേഷേ അതിലക്ഷ്മി ഔ ഇത്യത്ര ഇഗവാണിച്ചി ഇത്യനേന അതിലക്ഷ്മ്യൗ പ്രഥമയോ പൂർവസവർണ ഇതി തസ്മാത് ന ഭവതി നാദിജീതി നിഷേധ ദീർഘാജസിച്ച ഇതി നിഷേധ ദീർഘാജസിച്ച ഇതി നിഷേധ അതിലക്ഷ്മ്യൗ ഏവം അതിലക്ഷ്മി ജസ് ഇത്യത്ര ഇഗോ ജനസി ഇത്യനേന യണാദേശേ അതി ലക്ഷ്മിഹ അതിലക്ഷ്മി ഹേ അതിലക്ഷ്മി സു ഇത്യത്ര ഏകവചനം സംബുദ്ധി ഇത്യനേന കസ്യ സംബുദ്ധി സജ്ഞ ഭവതി സു ഇതി പ്രത്യസ്യ സംബുദ്ധി സജ്ഞായാം കുറച്ച് കേൾക്കുന്നില്ല ഋത്വിസർഗം ഹ്രസ്വമാണോ അവിടെ എന്താണ് അമ്പാർത്തുന്നദ്യോ ഹ്രസ്വ വരൂ സംബുദ്ധ വരുമോ അമ്പാർത്തുന്നദ്യോർ ഹർസുഹ ഇത്യനേന ഹ്രസ്വീകൃതേ ഏ ഹ്രസ്വ സംബുദ്ധേതി സംബുദ്ധി ലോപേ ച ഹേ അതിലക്ഷ്മി അതില് ഹേ അതിലക്ഷ്മ്യൗ ഹേ അതിലക്ഷ്മ്യഃ അതിലക്ഷ്മി അബ് ഇത്യത്ര അമിപൂർവത്തിനേന പൂർവരൂപേ കൃതേ അതിലക്ഷ്മീ അതിലക്ഷ്മ്യൗ അതിലക്ഷ്മി സസ് ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ഇത്യനേന പൂർവസവർണേ പൂർവസവർണ ദീർഘ ഇത്യനേന പൂർവസവർണേ ജാതേ തസ്മാച്ചസോ നഹ പുംസി ഇത്യനേന നത്വേ കൃതേ അതിലക്ഷ്മീൻ അത്ര നത്വം കസ്മാത് ന ഭവതി കസ്മാത് നാസ്തി നിമിത്തം അതിലക്ഷ്മീൻ അത്ര നിമിത്തം അസ്തി അസ്തി വ ലക്ഷ്മം അസ്തി ഏവമപി നത്വം ന ഭവതി കസ്മാത് ന ഭവതി പദാന്തസ്യേത്യനേന നിഷേധാത് ഏവം പദാന്തസ്യേത്യനേന നിഷേധേ കൃതേ നത്വഭാവേ ച രൂപം അതിലക്ഷ്മീൻ അതിലക്ഷ്മി ടാ ഇത്യത്ര ഇഗയോണ ചൈത്യനേന എണീകൃതേ അതിലക്ഷ്മ്യാ അതിലക്ഷ്മി ഭ്യാം അതിലക്ഷ്മി ഭി അതിലക്ഷ്മി ഇങ്ങേ ഇത്യത്ര ആണ്ദ്യാഹ ഇത്യനേന അതിലക്ഷ്മി ഇങ്ങേ ഇത്യത്ര ഇങ്ങേ ഇത്യസ്യ അനുബന്ധലോപേ അതിലക്ഷ്മി ഏ ഇതി സ്ഥിതേ ഏ ഇത്യസ്യ ങിത്വാ ആണ്ദ്യാഹ ഇത്യനേന ഏ ഇത്യസ്യ ആടികൃതേ അട്കുപ്പാം ആദ്യം തോട്ടോ ആദ്യം തോട്ടകിത്തോ ഇത്യനേന ഏകാര പൂർവത്വേന ആടികൃതേ ആ യേ ഇത്യത്ര ആടശ്ച ഇത്തിനേന വൃദ്ധോ സതി. ആ യേ ഇത്യത്ര ഐകാരാദേശേ അതിലക്ഷ്മി ഐ ഇത്യത്ര ഇഗോ എണുചിത്തിനേന എണിജാതെ അതിലക്ഷ്മ്യൈ ഇതി ചതുർത്ഥി ഏകവചനെ രൂപം സിദ്ധ്യതി. അതിലക്ഷ്മീഭ്യം അതിലക്ഷ്മീഭ്യ അതിലക്ഷ്മി നസി ഇത്യത്ര അനുബന്ധലോപേ അതിലക്ഷ്മി ഏ ഇത്യത്ര ആണ്നദ്യഹ അതിലക്ഷ്മി അസ് ഇത്യത്ര ആണ്നദ്യഹ ഇത്യനേന ആടികൃതെ ആ അസ് ഇത്യത്ര ആടശ്ച ഇത്യനേന വൃദ്ധോ കൃതെ ആസ് അതിലക്ഷ്മി ആസ് ഇതി സ്ഥിതേ ഇഗോണചിത്തിനേന ഇണാദേശേ അതിലക്ഷ്മ്യാസ് ഇത്യത്ര ഋത്വേ വിസർഗേ ച അതിലക്ഷ്മ്യാഹ അതിലക്ഷ്മീഭ്യാം അതിലക്ഷ്മീഭ്യഃ അതിലക്ഷ്മി അസ് ഷഷ്ടി ഏകവനെ ആണ്നദ്യഹ ഇതി ആടി ആടസ ഇത്യനേന വൃദ്ധോ ച അതിലക്ഷ്മ്യാഹ അതിലക്ഷ്മി ഓസ് ഇത്യത്ര ഇക്കവേണ ചൈത്യനേന എണ്ണികൃതേ അതിലക്ഷ്മ്യോസ് ഇത്യത്ര ഋത്വേ വിസർഗേ അതിലക്ഷ്മ്യോഹോ അതിലക്ഷ്മി ആം ഇത്യത്ര അതിലക്ഷ്മി ഇത്യസ്യ നദ്യന്തത്വാ ലക്ഷ്മി ശബ്ദസ്യ നിത്യ സ്ത്രീലിംഗത്വാത് യൂസ്ത്രാക്യു നദി ഇത്യനേന നദീ സപ്ഞായാം സിദ്ധായാം അതിലക്ഷ്മി ഇത്യസ്യ നദ്യന്തത്വാത് അതിലക്ഷ്മി ആം ഇത്യത്ര ആം ഇത്യസ്യ നദ്യന്ത അംഗാത് പരത്വാത് പ്രസു നദ്യാഭൂ നുട് ഇത്യനേന നുടികൃതേ അതിലക്ഷ്മി നാം ഇത്യത്ര നാമി ഇത്യനേന ദീർഘമപി ഭവേത് അതിലക്ഷ്മി നാം ഇത്യത്ര അട്പുപ്വാം നുവവായേ വീത്യനേന നത്വാർത്ഥം അത്ര സമാനപദം അസ്തി നവ നത്വം സമാനപദേവ ഭവതി അത്ര സമാനപദം അസ്തി നവ ഏവം തർഹി കഥം നത്വം ഭവതി വിശേഷരൂപം വിനാ ഏവ അത്ര നത്വം ഭവതി അത്ര നിമിത്ത കാരണോഹോ ഏകപദേ ഏവ വർത്തവ്യം അത്ര നിമിത്തം ഭവതി ഷകാരം കാരി ഭവതി നകാരം ദ്വയോരപി ഏകസ്മിന്നേവ സ്ഥാനേ വർത്തതേ ലക്ഷ്മി ഇത്യത്ര ഏവഞ്ച നിമിത്തകാരണോഹോ സമാനപദത്വാത് സമാനപദ സ്ഥിതികത്വാത് അത്ര നത്വം സ്യാത് അതിലക്ഷ്മി ഇതി ന സമാനപദം കിന്തു ലക്ഷ്മി ഇത്യത്രയേവ നിമിത്തം നകാരം ദ്വയമപി ലക്ഷ്മി ഇതി ഏകപദേവ ഏവം സ്ഥിതേ നത്വസ്യ ബാധകം നാസ്തി നത്വവും നകാരവും ഷകാരവും ഒരു പദത്തിൽ തന്നെ അതുകൊണ്ട് അത് ലക്ഷ്മി സമാനപദമല്ലെങ്കിലും ലക്ഷ്മി ഏകപദമാണ് ആ ഏകപദത്തിലാണ് ഷകാരവും നിമിത്തവും നകാരവും അതുകൊണ്ട് ഇവിടെ വരുന്നതിന് തകരാറില്ല. അപ്പൊ സമാനപദമെന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിമിത്തവും മറ്റൊരു പദത്തിൽ കാര്യം കാര്യം സംഭവിക്കേണ്ടത് ഇരുന്നാൽ മാത്രമേ സമാനപദത്തിൽ എന്നുള്ള ആ നിയമം അനുസരിച്ച് നത്വത്തെ നിഷേധിക്കത്തുള്ളൂ. ഇവിടെ ഒരിടത്ത് തന്നെ ലക്ഷ്മി അതാണ് നിമിത്ത കാരണോഹോ ഏകപദേ വർത്തമാനത്വാ അത്ര നത്വസ്യ ബാധകം നാസ്തി ഏവം ച അത് ലക്ഷ്മീനാം ഇത്യത്ര അട്കുപ്പാന്നുവായ വീത്യനേനണത്വീകൃതേ അത് ലക്ഷ്മീനാം അത് ലക്ഷ്മി നീ ഇത്യത്ര അതിലക്ഷ്മി ഇത്യസ്യ നദ്യന്ത അംഗത്വാത് ങ്ങേരാം നദ്യാം നിഭ്യേന ങ്ങേ ഇത്യസ്യ നീ ഇത്യസ്യ ആമികൃതേ അതിലക്ഷ്മി ആം ഇത്യത്ര ഹർസു നദ്യാപോ നുട്ട് ഇതി പ്രാപ്തായ ആണ്നദ്യാഹ ഇത്യനേന ആഡേവ ഭവതി കസ്മാത് പരത്വാ വിപ്രതിഷേധേ പരം കാര്യം ഇത്യനേന അന്യത്ര കൃതാർത്ഥയോ സൂത്രദ്വയോ ഏകസ്മിൻ സ്ഥാനേ പ്രാപ്തേ സതി പരസ്യേവ ബലം ഇതി ന്യായേന അത്ര പരത്വാത് ആണ്നദ്യാഹ ഇത്യനേന ആടികൃതേ ആടസ ഇത്യനേന വൃദ്ധോവിച്ച അതിലക്ഷ്മി ആം ഇത്യേത്ര നുടി നുട് ഇത്യസ്യ പുനഃ പ്രാപ്തേ അപി അത്ര നുട് ന ഭവതി കസ്മാം ന ഭവതി വിപ്രതിഷേധേ യത് ബാധിതം തത് ബാധിതമേവ വിപ്രതിഷേധേ യത് ബാധിതം തത് ബാധിതമേവ ഇത്യനേന ന്യായേന തസ്യ നുടാഗമസ്യ നിഷേധേ കൃതേ അതിലക്ഷ്മി ആം ഇത്യത്ര ഇഗുണച്ചനേന എണീകൃതേ അതിലക്ഷ്മ്യാം അതിലക്ഷ്മ്യോ അതിലക്ഷ്മീഷു ആദേശപ്പെടുത്തിയോ ഇത്യനേന ശത്രു അത് ണത്വം വരുന്ന മാത്രം എന്ന് വെച്ചാൽ പ്രക്രിയകളിൽ വേറെ വ്യത്യാസമില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അത് അത് നദീകാര്യം വരുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ണത്വം എന്ന് പറയുന്ന വിശേഷകാര്യം ഭൂശ്രേയസിയുമായിട്ട് ഷഷിയിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഒരുപോലെ എന്ന് പറഞ്ഞത് നദീകാര്യത്തെ ഉദ്ദേശിച്ച് പറഞ്ഞ നദീകാര്യങ്ങൾ ഒരുപോലെ വരും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ണത്വം അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ബഹുശ്രേയസീന ഇത്യത്ര ണത്വം കസ്മാന്ന ഭവതി വ്യവായമുണ്ട്. സമാന പദം എന്ന് പറയുന്നത് അവിടെ വ്യവായം, സമാന പദം എന്ന് പറയുന്ന അവിടെ നിമിത്തവും കാര്യവും ഒരിടത്ത് തന്നെ വരുന്നത്, അതുകൊണ്ട് അവിടെ സമാന പദം എന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. അപ്പൊ അതല്ല ശരി, സമാന പദം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അത് ശരിയല്ല, ഇവിടെ നിമിത്തവും കാര്യവും അതാണ് മുഖ്യം. സമാന പദമായിരിക്കണം, പക്ഷെ നിമിത്തവും കാര്യവും ഒരു പദത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. രണ്ട് പദത്തിലല്ല, നിമിത്തം വേറൊന്നില്ലല്ല, ഉത്തരപദത്തിൽ തന്നെ. അപ്പൊ അവിടെ സമാന പദമെന്നുള്ളതല്ല വ്യത്യാസം. വ്യവായം രണ്ടുപേരടുത്ത് വന്നിട്ടും വ്യവായത്തിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിച്ച് വയ്ക്കണം. തിരിഞ്ഞു പോവും, എനിക്കും ചിലപ്പോൾ തിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞവർ. പപ്പി അതിലക്ഷ്മി ഇത്യാദി സ്ഥലേഷു ഈകാരാന്തത്വേപി ഞ്യന്തത്വാപഹാവാത് ന സുലോപഹ ഏവം പപി അത് ഏതാണ് വാദപ്രമി ഇത്യാദിഷു നിത്യസ്ത്രീലിംഗത്വഭാവാത് നദീസപ്ന ഏവം ചാത്ര നദീ കാര്യം എന്ന ഭവതി അത്ര സർവത്ര അജാതിപ്രത്യയ പരേ പപി വാദപ്രമേ ഇത്യാദിഷു അജാതിപ്രത്യയ പരേ പൂർവം കേന സൂത്രേണ ഭവിതവ്യം ഇക്കവണിച്ചിത്യനേന എണാദേശ. അത് വളരെ ശ്രദ്ധിക്കുന്നു. കിന്തു ബഹുശ്രേയസി അതിലക്ഷ്മി ഇത്യാദി സ്ഥലേഷു ബഹുശ്രേയസി ഇത്യസ്യ ഞ്യന്തത്വാത് സുലോപഹ. ബഹുശ്രേയസി അതിലക്ഷ്മി സ്ഥലദ്വയേപി നദ്യന്തത്വാത് അജാതിപ്രത്യയ പരേ പൂർവത്ര യുഗേണ ചിത്തനേന പൂർവത് വാദപ്രമീ പപി ഇത്യാദിവത് യണാദേശ. അടുത്ത് പറയാൻ പോകുന്ന വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണിത് പ്രത്യേകം പറയുന്നത്. അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രധീ ശബ്ദമാണ്, പക്ഷെ നമ്മളതല്ല അടുത്ത് പഠിക്കാൻ പോകുന്നത്. നീ ശബ്ദമാണ്, അതെന്തിനാണെന്ന് മുമ്പോട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ്. നീ ശബ്ദം, നീഹി എന്നുള്ള ശബ്ദമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നയത്തി ഏറ്റി നീഹി, നീഞ്ഞ് പ്രാപണ എന്ന് പറയുന്നൊരു ധാതുണ്ട്. നയത്തി നീഹി എന്ന് വെച്ചാൽ നയിക്കുന്നവൻ. നീ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഈകാരാന്തമാണ്, ഇങ്ങന്തമല്ല. നീ ശബ്ദം എന്ന് പറയുന്നത് ഈകാരാന്തമാണ്, ഇങ്ങന്തം അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സുലോപിക്കത്തില്ല. അപ്പൊ ഏകവചനത്തിൽ എങ്ങനെയായിരിക്കും? നീഹി നീഹി നീഹി എന്ന് വരും. പിന്നെ ഇതിന്റെ പ്രത്യേകത കിബന്ധമാണ്. കിബന്ധമായി കഴിഞ്ഞാൽ എന്താ ഇതിന്റെ പ്രത്യേകത? മുമ്പ് പഠിച്ചിട്ടുണ്ട്. കിബന്ധ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? കിബന്ധ ശബ്ദത്തിന്റെ പ്രത്യേകത മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? മുമ്പ് ഏതെങ്കിലും ഒരു കിബന്ധ ശബ്ദം പഠിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താണ്? ധാതുത്വം ഉണ്ടാവും. കിബന്ധ ശബ്ദങ്ങളുടെ പ്രത്യേകത ഒരു ധാതുവിൽ നിന്ന്. കിപ്പെന്ന് പറയുന്നത് കൃത് പ്രത്യയമാണ്. കൃതന്ധം വന്നു കഴിഞ്ഞാൽ അത് പ്രാതിപദികമാവും. സാധാരണ അങ്ങനെയാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കിബന്ധമാണെങ്കിൽ കിബന്ധ വിജന്ത വിടന്ത ധാതുത്വം ന ജഹതി എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. കിബന്ധങ്ങൾ ഒരിക്കലും അതിന്റെ ധാതുത്വത്തെ വിടത്തില്ല, അത് ധാതുവായിരിക്കും. വിശ്വപ ശബ്ദത്തിൽ പഠിച്ചു, ധാതുത്വം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ നീ എന്നാണ് ഇവിടെ വന്നത്, നീയാണ് പ്രാതിപദികം, അത് ധാതുവായിരിക്കും. ഇനി നീ ഔ വന്നിരിക്കുമ്പോഴത്തേക്ക് ഏ സൂത്രം വരുന്നു? ഇകവണിച്ച് വരും. അതിനേത് ബാധിക്കും? പ്രഥമയോ പൂർവസോ? അതിനേത് നിഷേധിക്കും? ദീർഘാദിശ. അതിനെ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? വീണ്ടും വരുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. അശിഷ്ണു ധാതു ഭ്രുവാം യോഹോ യോരെന്ന് പറയുന്നതാണ്. യോഹോ യോരിയങ് വങ്ങൗ ആ അചിശ്നു ധാതു ഭ്രുവാം യുവരിയങ് ഉവങ്ങോ. നാക്ക് പഠിക്കാത്തവർക്ക് തിരിയത്തില്ല. യുവരിയങ് യുവങ്ങോ എന്ന് പറയുമ്പോഴത്തേക്ക് നാക്ക് ശരിയായ സ്ഥാനത്തല്ലെങ്കിൽ ശബ്ദം പുറത്തു വരത്തില്ല. ശ്നുപ്രത്യാന്തസ്യ ഇവർണ ഊർണാന്തസ്യ ധാതോഹോ ഭ്രൂ ഇത്യസ്യ ച അംഗസ്യ യങ് ഉവങ്ങു സ്ഥോ അജാതോ പ്രത്യയേ പരേ. ഈ സൂത്രമാണ് ഇവിടെ വരുന്നത്. എന്താണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ സൗകര്യമായിരിക്കും. അതായത് നീ അവന്നിരിക്കുന്നു, അതിന് വരുന്ന ഇയങ്ങാണ്. നീ എന്ന് പറയുന്ന ഹ്രസ്വ ദീർഘവും ഇയങ്ങിലെ ഈ ഹ്രസ്വ ദീർഘവും ഹ്രസ്വം ഇയങ്ങിലെ ഈ ഹ്രസ്വമാണ്, നീ ദീർഘമാണ്. ആ ദീർഘമായുടെ ഈയുടെ സ്ഥാനത്ത് ഇയങ്ങ് വരും. ഇയങ്ങ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അകാരയുത്തായി പോകും. ഇയങ്ങ് പിന്നീട് അവിടെ ഇരിക്കുന്ന ഇയാണ് യകാരത്തിനുള്ള അകാരം ഉച്ചാരണാർത്ഥം. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഇയു. അപ്പൊ എങ്ങനെ വരും? പരത്തിൽ എന്താണ്? ഔ. കൂട്ടിച്ചേർക്കുമ്പോ എങ്ങനെ വായിക്കും? നിയൌ നീഹി നിയൌ നിയഹ നിയം നിയൌ നിയഹ നിയാ നിഭ്യാം നീ ഭീ നിയൈ നിഭ്യാം നിഭ്യ അങ്ങനെ വരും. ഇപ്പൊ ഇയങ് വരുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. നീ ഔവെന്നാണ് ഇരുന്നത്, അവിടെ ഈ എന്ന് പറയുന്ന ദീർഘമാണ്. ആ ദീർഘം ഇയങ് വരുമ്പോൾ ഹ്രസ്വമാകും. കൂടുതലായിട്ട് വരുന്ന യകാരം ഇപ്പൊ നീയാന്ന് വരും. പരത്തിലിരിക്കുന്ന ഔ കൂട്ടിച്ചേർക്കുമ്പോൾ നീയൌ എന്ന് വരും. അതാണ് ഈ സൂത്രം വിധിക്കുന്നത്. ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കണം. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അചി, അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. അജാതു പ്രത്യയേ പരേ എന്ന് വരുന്നു. അജാതു പ്രത്യയേ പരേ എന്ന് വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അജാതി പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ. അജാതി പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഔ ജസ് അം ഔട്ട് ശസ് ട ങേ ങസി ങസ് ഓസ് ആം ങീ. ഇതാണ് അജാതി പ്രത്യയങ്ങൾ. അപ്പൊ ഈ സൂത്രം പ്രവർത്തിക്കുന്നത് അജാതി പ്രത്യയങ്ങൾ പരമിരിക്കണം എന്ന് പറഞ്ഞാൽ ഹലാതി പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കത്തില്ല. അജാതി പ്രത്യയങ്ങൾ പരമിരിക്കുന്നിടത്തെല്ലാം ഇയങ്ങ് വരും. വാസ്തവത്തിൽ നീ ഔ എന്നിടത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താണ് വരേണ്ടത്? എണ്ണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും രൂപം വരുന്നത്? അതൊന്ന് എഴുതി കാണിച്ചേ. എണ്ണ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ രൂപം എങ്ങനെയായിരിക്കുന്നത്? നിയവ്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതി കാണിക്കാൻ പറഞ്ഞത്. രൂപം നിയവ് എന്ന് പറഞ്ഞു. ആ രൂപം എഴുതി ഒന്നുകിൽ ബോർഡിൽ എഴുതണോ അല്ലെങ്കിൽ മനസ്സിൽ എഴുതി, അതിനെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. അപ്പോ ഈ സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ, അതായത് ഇയങ് വരണമെന്നുണ്ടെങ്കിൽ അജാതി പ്രത്യയം പരമിരിക്കണം. ഇതും അംഗകാര്യമാണ്. അംഗം എന്ന് പറയുമ്പോൾ പ്രത്യയങ്ങൾ പൂർവ്വത്തിലാണ് അംഗം വരുന്നത്. ഏ സൂത്രപ്രകാരം? യസ്മാത് പ്രത്യവേദി തദ്ദാതി പ്രത്യയം. അതുകൊണ്ടാണ് പ്രത്യയ പരയെന്ന് കിട്ടിയത്. സൂത്രത്തിൽ പ്രത്യയം ഒന്നുമില്ല, അംഗം എന്നുള്ളത് വന്നുകൊണ്ടാണ് ഇവിടെ പ്രത്യയം ഒന്ന് കിട്ടിയത്. അജാതിയായ അചി എന്നുള്ളതിന് അജാതി എന്ന് കിട്ടുന്നതിനൊരു സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? യസ്മിൻ പ്രത്യേ വിധി തഥാതി പ്രത്യേ അംഗം. കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? എവിടെയാ കേട്ടത്? യസ്മിൻ പ്രത്യേ വിധി തഥാതി പ്രത്യേ അംഗം. വന്തോ ഈ പ്രത്യേകം എന്നുള്ളത്, ഈ എന്ന് പറഞ്ഞാൽ എകാരാദോ പ്രത്യേ പരേ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അവിടെയാണ് അത് ആദ്യം പറയുന്നതെന്നാണ് എന്റെ ഓർമ്മ. യസ്മിൻ പ്രത്യേക വിധി അത് വേറെ. ഇത് യസ്മിൻ, യസ്മാദ് എവിടെയാ വരുന്നത്? അംഗം ഇരിക്കുന്നിടത്ത്. യസ്മാദ് പ്രത്യേക വിധി തഥാതി. തസ്മാദ് ഇത്തരസ്യ തസ്മിൻ എന്നിഷ്ട പൂർവസ്യ യസ്മിൻ വിധി. ഇത് മൂന്നും തസ്മാദ് എന്ന് പറഞ്ഞാൽ പരത്തെ എന്ന് ഗ്രഹിക്കണം, തസ്മിൻ എന്ന് പറഞ്ഞാൽ പൂർവ്വത്തിൽ എന്ന് എടുക്കണം. യസ്മിൻ വിധി തഥാതു വൽഗ്രഹണി എന്ന് പറയുമ്പം തദാദിയിലുള്ള പരം എന്നെടുക്കണം. അതാണ് അജി എന്ന് പറഞ്ഞ കൂടെ അർത്ഥം പറഞ്ഞു. അജാതി പ്രത്യയോ പരേ. അച്ഛൻ പറയുന്ന അജ്ജന്നായ മാറി എങ്ങനെ ഇവിടെ അജാതോ എന്നുള്ളത് ജലാഞ്ജിസോ അന്തേ ചായി മാറി. അജാതി പ്രത്യയോ പരേ. അജാതി പ്രത്യയം പരമിരിക്കും എന്താ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയങ് ഉവങ്ങു സ്തഹ, ഇയങ്ങും വരും ഉവങ്ങും വരും. അജാതി പ്രത്യയം പരവിരിക്കുമ്പോൾ ഇയങ്ങും വരും ഉവങ്ങും വരും. ഏതിനു പറയുന്നു? അംഗസ്യ, അംഗത്തിന്. അപ്പോ അജാതി പ്രത്യയം ഏതിനു പരവിരിക്കണം? അംഗത്തിന്റെ പരവിരുന്നു കഴിഞ്ഞാൽ അംഗത്തിന് ഇയങ്ങും വരാം ഉവങ്ങും വരാം. അംഗം എങ്ങനെ അംഗത്തിന് ഇയങ്ങും ഉവങ്ങോ വിധിക്കുമ്പോൾ ഏത് സൂത്രം വരും? അവിടെ അലവന്തിസയെ ബാധിച്ചുകൊണ്ട് ഏത് വരും? ിച്ച വന്നിട്ട് അന്ത്യത്തിന് വരും. അലോന്തിസ് വരണം, അനേകാശ്യ സർവസ്യ, പിന്നെ ങ്ങിച്ച, മൂന്നും വരും. അപ്പൊ അന്ത്യത്തിന് വരും. അപ്പൊ ഇവിടെ നീ അവന്നായിരിക്കുന്നു അല്ലേ? നീ അവന്നിരിക്കുമ്പോ ങ്ങിച്ചപ്രകാരം എന്തുവരും അന്ത്യത്തിന്? ഈക്ക് മാത്രം വരും, അന്ത്യത്തിന് വരും, അന്ത്യത്തിന് എങ്ങ് വരും. പിന്നെ അംഗം എങ്ങനെയുള്ള ആയിരിക്കണമെന്നാണ് അതിനൊന്നു പറയുന്നത്. എന്താണ്? ശുനു പ്രത്യാന്തസ്യ ഇവർണ വർണാന്തസ്യ ധാതോഹു ഭ്രൂ ഇത്യസ്യ അംഗസ്യ. അത്രയും പ്രത്യേകം എടുക്കണം. അതില് ഭ്രൂ ഇത്യസ്യ അംഗസ്യ, അതൊരു പ്രത്യേക ശബ്ദമാണ്. ഭ്രൂ ഉകാരം, ദീർഘം, ഉകാരാന്തമായ ശബ്ദം ഭ്രൂ. ഇത് സ്ത്രീലിംഗത്തിൽ വരുന്ന ശബ്ദമാണ്. ഇപ്പം നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭ്രൂ എന്ന് പറയുന്ന ശബ്ദത്തിന് ആ അംഗത്തിന് ഭ്രൂ എന്ന് പറയുന്ന, അതിപ്പോ അംഗമാകുമ്പോൾ തദന്ത വിധി വരും, അതിനൊന്നും അതിന്റെ അന്തത്തിനൊന്നും യഥാർത്ഥം കൊടുക്കാം. എന്തായാലും ഭ്രൂവിന് ഉകാരാന്തമായതുകൊണ്ട് അതിന് ഉവങ്ങ് വരും. അതിന് ശ്രീലിംഗത്തിൽ പഠിച്ചാൽ മതി. പിന്നെ മറ്റൊന്നെന്താണ്? ശുനുപ്രത്യാന്തസ്യ, ശുനുപ്രത്യം അന്ത്യത്തിൽ വരുന്ന അംഗങ്ങൾ, അതും ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല, ഇനി വരുന്നതാണ്, അവിടെ പഠിക്കും. ശുനു എന്ന് പറയുന്ന ഒരു പ്രത്യയം വിധിക്കും. ശുനു അതൊരു പ്രത്യയമാണ്. ശുനുപ്രത്യാന്തമായ അംഗത്തിനും എന്തുവരും? ഉവങ്ങ് വരും. ഇത് രണ്ടും നമുക്കിപ്പോൾ ആവശ്യമല്ല. എന്തുകൊണ്ട്? ധ്രുവ് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഇപ്പം നമ്മൾ പുല്ലിംഗമാണ് പഠിക്കുന്നത്, ഇവിടെ ആവശ്യമില്ല. ശുനു എന്ന് പറയുന്ന പ്രത്യയമാണ്. ആ പ്രകരണം വന്നിട്ടില്ല, അവിടെ വരും. നമ്മളിപ്പം നോക്കേണ്ടതാണ് ഇവർണ ഓർണാന്തസ്യ ധാതോഹോ. ഇതാണിപ്പം നമുക്ക് നോക്കേണ്ടത്. ഇവർണാന്തവും ഓർണാന്തവുമായ ധാതുവിന് ഇയങ്ങുവങ്ങ് വരും. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. മറ്റേരണ്ണം തക്കാലം മാറ്റി വയ്ക്കുക. ഇവർണാന്തവും വർണ്ണാന്തവുമായ ധാതുവിന് ഇയങ്ങും വങ്ങും വരും. അത് ധാതു എന്ന് പറയുമ്പോൾ അംഗം എന്നുള്ള കൂട്ടിച്ചേർത്തുകൊണ്ട് ധാതുവായ അംഗത്തിന് ഇവർണാന്തവും വർണ്ണാന്തവുമായ ധാതു, അത് അംഗമായിരിക്കുമല്ലോ പ്രത്യേകം പരത്തി വരുമ്പോൾ. പിന്നെ തദന്ത വിധിയും വരാം, അതെല്ലായിടത്തും വരാം. തദന്തത്തിനൊന്നും അതിനൊന്നും എടുക്കാം. പറയുമ്പം വന്നാൽ മതി, ഇപ്പൊ ആവശ്യമില്ല. ഇവർണാന്തമോ ഊർണാന്തമോ ആയ ധാതു. അവിടെ പറയുന്നില്ലേ ഇവർണ ഊർണാന്തസ്യ ധാതോഹോ, ധാതുവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇവർണ ഊർണാന്തസ്യ എന്ന് പറയും. മറ്റു രണ്ടും വിട്ടയ്ക്കുക, വിവർണാന്തമോ ഊർണാന്തമോ ആയ ധാതു. അതിന് ഇവർണാന്തമാണെങ്കിൽ എന്തുവരും? യങ്, ഊർണാന്തമാണെങ്കിൽ. ഇപ്പോൾ ഊർണാന്തത്തിന് ഇപ്പോൾ ഉദാഹരണമില്ല. ഇപ്പം നമുക്ക് ആകെയുള്ളത് നീ എന്ന് പറയുന്ന ഒന്നാണ്. ഇത് അജാതിപ്രത്യം പരമിരിക്കുന്നു. ഏതാണ് ഇവിടുത്തെ അജാതിപ്രത്യം? ഓ, അപ്പം നീ എന്ന് പറയുന്നത് അംഗമാണ്. ഏ സൂത്രപ്രകാരം? യസ്മാത് പ്രത്യവിധി തഥാതി. പിന്നെ നീ എന്ന് പറയുന്നത് ധാതുവുമാണ്. എന്തുകൊണ്ട്? കിബന്ധമായതുകൊണ്ട്. അത് നേരത്തെ അതാണ് ആദ്യം പറഞ്ഞത്. നീ എന്ന് പറയുന്നത് പ്രാതിപദികമാണ്, നീ എന്ന് പറയുന്ന ധാതുവാണ്, നീ എന്ന് പറയുന്ന അംഗമാണ്, എല്ലാമാണ്. അജാതിപ്രത്യം പരമിരിക്കുമ്പോൾ നീക്ക് ഇയങ്ങ് വരും. അപ്പം ഈ സൂത്രത്തിൽ നിന്ന് ഇപ്പം നമുക്ക് ഇത്രമാത്രമേ ആവശ്യമുള്ളൂ. എന്താണ്? ഇവർണാന്തസ്യ ധാതോഹോ യങ് സ്യാദ് അജാതി പ്രത്യയ പരേ, ഇത്രയും മതി. ഇവർണാന്തസ്യ ധാതോഹോ യങ് സ്യാദ് അജാതി പ്രത്യയ പരേ, ഇത് മാത്രം ഈ ശബ്ദത്തിൽ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം തൽക്കാലം മാറ്റി വയ്ക്കുക. ഇവർണാന്തമായ ധാതുവിന് യങ് വരുന്നു, അജാതി പ്രത്യയം പരമിരിക്കും. ഓ, ഇയങ് വന്ന രൂപമാണ് നമ്മളിതിവിടെ കാണിച്ചത്. നിയൗ നേരത്തെ എഴുതി കാണിച്ചു. ഇനി ഇതുപോലെ എല്ലായിടത്തും ചെയ്യുക. സൂത്രാർത്ഥങ്ങളെല്ലാം ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം നോക്കുക. ഇവർണാന്തമായ ധാതുവിന് ഇയങ് വരും, പരത്തിൽ അജാതി പ്രത്യേകിക്കുമ്പോൾ. അപ്പം നീ ജസന്നിരിക്കുമ്പോൾ അനുബന്ധം പോയിട്ട് ബാക്കി എങ്ങനെയിരിക്കും? നീ അസന്നിരിക്കും. അപ്പം നീ എന്ന് പറയുന്നത് ഇവർണാന്തമാണ്, നീ എന്ന് പറയുന്നത് ധാതുവാണ്, നീ എന്ന് പറയുന്ന അംഗമാണ്. പരത്തിൽ അജാതി പ്രത്യേകിക്കുന്ന ഏതാണ് ഇവിടെ? അസ്. നീ അസന്നിരിക്കുമ്പോൾ എന്തുവരും? ഇയങ് വരുമ്പോൾ എന്താവും? ആ, നിയസ്. ഋത്വവിസർഗം വരുമ്പോൾ നിയഹ. നിയഹ, നീയഹ അല്ല, നിയഹ. നീഹി, നിയോ, നിയഹ. ഹേ, നീ. സൂ എന്നിരിക്കുമ്പോ ഏത് വരുന്നു? ഹേ, നീ, സൂ. ഇവിടെ വരേണ്ട എന്തായിരുന്നു? ഇവിടെ ഹേ, നീ, സൂ എന്നിരിക്കുന്നിടത്ത് ഇവിടെ ബഹുശ്രേയസി ശബ്ദത്തിലെ പോലെയാണെങ്കിൽ എന്ത് വരണം? ഹൽഞാപ്യോ ദീർഘാസ്വിസ്യാർത്ഥമല്ല, അത് വരുമോ? ഹലങ്ങിയല്ല, ഈകാരാന്തമാണ്. അപ്പൊ അത് വരത്തില്ല. പിന്നെ വരേണ്ട അമ്പാർത്ഥം നദ്യോർ ഹർസുഹ വരുമോ? എന്തുകൊണ്ട് നദീസപ്ഞ? എന്തുകൊണ്ടില്ല? ഇത് ശ്രീലിംഗമല്ല, പുല്ലിംഗമാണ്. ലക്ഷ്മി, ശ്രേയസി, ഇതൊക്കെ എന്താണ്? നിത്യസ്ത്രീലിംഗമാണ്. പ്രഥമലിംഗ ഗ്രഹണം ച, പുല്ലിംഗമായാലും അത് സ്ത്രീലിംഗമാണ്. പക്ഷെ ഇത് കേവലം പുല്ലിംഗ ശബ്ദമാണ്. പക്ഷെ നീ ശബ്ദ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നിത്യസ്ത്രീലിംഗമല്ല. നീ എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കും പോലെ തന്നെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ വന്നാൽ നിത്യസ്ത്രീലിംഗം അകത്തില്ല. ലക്ഷ്മി എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിത്യശ്രീലിംഗമാണ്. ആ വ്യത്യാസങ്ങൾ മനസ്സിൽ വയ്ക്കും. അതിനൊക്കെ വേണമെങ്കിൽ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചാലും നല്ലതാണ്. നിത്യശ്രീലിംഗം, നിയന്തം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? സംബുദ്ധിയിൽ, സംബോധന പ്രഥമയിൽ സംബുദ്ധി പരത്തിലിരിക്കുമ്പോൾ നദീസഞ്ജല്ലാത്തതുകൊണ്ട് ഹർസവും വരുന്നില്ല, സൂലോപിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു രൂപം ഹേ, നീഹി. സൂലോപിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഹേ നിയൗ, ഹേ നിയഹ, വ്യത്യാസമൊന്നുമില്ല. രണ്ടിടത്തും അജാതി പ്രത്യം പരവിരിക്കുന്നപ്പോ ഇയങ്ങും. അടുത്ത് നീ അം എന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം വരും അമിപൂർവ്വം അറിയേണ്ടതാണ്. പക്ഷേ നോക്കുക, പരമാണിത് അജുശ്നുദ്ധാത് ബ്രുവാം യോർ യങ് വങ്ങോ, പരസൂത്രമാണ്, ആണോ? അതുകൊണ്ട് പരമായി ഇത് വരും അല്ലേ. നാല് ഇത് തന്നെ വരുന്ന, അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമാണ്. കണ്ണടച്ചുകൊണ്ട് പറയാം, രൂപം നിയം എന്നാണ്. നിയം വന്ന് രൂപം വരണമെങ്കിൽ ഏത് വേണം? ഈ എന്ന് വരണം. അവനെ എങ്ങനെ വന്നു? പരമായതുകൊണ്ട്. നമ്പർ നോക്കേണ്ട കാര്യമില്ല, രൂപം അറിഞ്ഞിരുന്ന ഉറപ്പിക്കാം. അപ്പൊ നീ അമ്മന്നിരിക്കുന്നു, അമ്മിപൂർവ്വം അറിയേണ്ടതാണ്. പക്ഷെ പരമായതുകൊണ്ട് എന്ത് വരുന്നു? അപ്പൊ അവിടെ വിപ്രേക്ഷയിലെ പരം കാര്യം അമിപൂർവയ്ക്ക് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമുണ്ട്, ഏതാണ്? ഹരിം. അവിടെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? ധാതുത്വമില്ല, ധാതുത്വത്തിനു പ്രവർത്തിക്കാൻ. ഇനി ഇതിന് പ്രവർത്തിക്കാം, ഈ സൂത്രത്തിന് എവിടെ പ്രവർത്തിക്കാം? നിയവും അവിടെ അമിപൂർവയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രണ്ടിനും പ്രത്യേകം പ്രത്യേകം പ്രവർത്തിക്കാൻ സ്ഥാനമുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഇവിടെ വന്നു. നീ അമ്മന്നിരിക്കുന്നിടത്ത് അമിപൂർവയും വന്നു, അജിശ്നുദ്ധാതുബ്രുവാം യോരി എങ്ങും. രണ്ടും വരുമ്പോ ഏത് വരും? പരസൂത്രം വരും. അതാണ് വിപ്രേഷയുടെ പരം കാര്യം. പരം വന്നപ്പോ എന്തായി? യങ് വന്നു, നിയം. ഇതവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ദീർഘം പോയി, ഹ്രസ്വം വന്നു, പരത്തിൽ കൂട്ടിച്ചേർക്കുക. അജീനം ഹൽ പരേണ സമീജ്യതേ നിയം. ഇത് മനസ്സിലായ ബാക്കി എല്ലായിടത്തും ഇതുപോലെ തന്നെ. നീ ഔ നിയവു നീ ശസ്. ഇവിടെ എന്താണ് സാർ നമ്മൾ പഠിച്ചിരിക്കുന്നത്? പ്രഥമയോ പൂർവസവർണ. പക്ഷേ പരസൂത്രം ഏതാണ്? അജിഷ്ണു. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കുക, ചിലപ്പോൾ എനിക്ക് അബദ്ധം പറ്റുകയാണെങ്കിൽ. ഏതാണ് പരം? പരമേതാണ്? അജിസ്നു ധാതുബ്രുവാം യോരി യങ്ബങ്ങോ. പ്രഥമയോ പൂർവസവർണ, അതിന് രാമാൻ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. അജിസ്നു ധാതുബ്രുവാം യോരി യങ്ബങ്ങോ, നിയോ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേക സ്ഥലമുണ്ട്. രണ്ടുപേരും കൂടെ ഒരിടത്ത് വന്നു. ദ്വിതീയ ബഹുവനത്തിൽ നീ ശസന്നിരിക്കുന്നു. അപ്പം വരും വിപ്രേഷേതേ പരം കാര്യം. പരമായി എന്തു വന്നു? യങ് വന്നു. ഇഗവണിച്ചു വരുമോ? വരേണ്ടതാണ്. നീ ടാന്നിരിക്കുമ്പോ ഇഗവണിച്ചക്ക് വരാം. പക്ഷെ ഇവിടെ എന്തുവരും? അതിനെ ബാധിച്ചുകൊണ്ട് അജീഷന് എന്തുകൊണ്ട്? പരമായതുകൊണ്ട്. പരമാണോ? ഉറപ്പാണോ? ഞാൻ ഉറപ്പ് പറയുന്ന പോലെ നിങ്ങൾ പറയരുത്, നിങ്ങൾ നോക്കിയിട്ട് പറയണം. എനിക്ക് നോക്കാതെ പറയാനുള്ള ലൈസൻസ് ഉണ്ട്. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും വരാം. പല നിത്യാന്തരം കപവാദം പല. അപ്പൊ പിന്നെ അപ്പോ ഇത് തന്നെ വരും. നിയാ നിയാ അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈട് സ്ഥാനത്ത് ഈ ഒന്നു ആ നിയാ. നീഭ്യാം നീഭി നീ ഏ ഇവിടെ ആണ്നദ്യാഹ വരുമോ? ആണ്നദ്യാഹ വരുമോ? നദീ സംജ്ഞയില്ല. എന്തുകൊണ്ട്? ഇത് നിത്യസ്ത്രീലിംഗമല്ല, ഇത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോ ഈ എങ്ങ് വന്നു കഴിഞ്ഞാൽ വരും നീ ഏ എന്നടത്ത്. എളുപ്പം തന്നെ. പഞ്ചമിയിലും ഷഷ്ടിയിലും രൂപം ഒരുപോലെ തന്നെ വരും. നീ അസ് വന്നിരിക്കുമ്പോ അജാതി പ്രത്യം പരം ഇരിക്കുന്നുണ്ടെന്ന് വരും. അജിഷ്ണു ധാതു ഭ്രുവാം യോരി യങ് വങ് അസ് നിയസ് നിയ അജിഷ്ണു ധാതു ഭ്രുവാം യോരി യങ് ആ പ്രഥമ ബഹുവനം പോലെ വിദ്യാഗുഹനം പോലെ. ഇതൊക്കെ പ്രയോഗത്തിൽ വരുമ്പോൾ കണ്ടു മനസ്സിലാക്കണം. രൂപങ്ങൾ ഒരുപോലെ ഇരിക്കും, അത് പാണിനിയുടെ കുറ്റമല്ല, അങ്ങനെയാണ് രൂപം പ്രചരിച്ചിരിക്കുന്നത്. നിയോഹോ പഞ്ചമി ദിവനും അല്ല ഷഷ്ടി ദിവനും സപ്തമി ദിവനും. നീ ഓസ് എന്നിരിക്കുമ്പോ യോണിച്ച് വരാം, പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ടെന്തോരും അജിഷ്ണുധാതബ്രുവാ യോരിയങ്ങു പ്രത്യാന്തസ്യ യുവർണവർണാന്തസ്യ ധാതുഹു ധ്രു ഇത്യസ്യ ച അംഗസ്യ യങ് വങ്ങൗ സ്തൗ സ്തോ അജാതൗ പ്രത്യേ പരേ എന്തുവരുന്നു. നിയോസ് നിയോഹോ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നീ ആം ഷഷ്ടി ബഹുവനത്തിൽ നീ ആം എന്നിരിക്കുമ്പോൾ നദീസഞ്ജയുണ്ടോ? പഹർസം അധ്യാപകം മുന്നോട്ട് വരത്തില്ല. പിന്നെ ഏതാ വരുന്നത്? നീ ആം എന്നിരിക്കുമ്പം ഇഗോണി ചിവർ അതിനെ ബാധിച്ചുകൊണ്ടെന്നൊരു അജിഷ്ണുധാത ധ്രുവാം യൂരിയങ് വങ്ങോ ശിണുപ്രത്യാന്തസ്യ യുവർണ ഉവർണാന്തസ്യ ധാതോഹോ ഭ്രൂ ഇത്യസ്യജാംഗസ്യ യങ്ങു സ്തോ അജാതു പ്രത്യേ പരേ എന്ന് വരുന്നു. നിയാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് നീ ഈ എന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം? വരൂ നേരാം നദ്യാം നീപ്യ വരൂ. എന്തുകൊണ്ട് വരില്ല? നദീസംജ്ഞ ഇല്ലാത്തതുകൊണ്ട് വരത്തില്ലെന്നാണോ എല്ലാവരുടെയും അഭിപ്രായം? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? നീപ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രൂപത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്ത് പറഞ്ഞു? ഞേരാം നദ്യാം നിഭ്യ ഞേഹെ ആം നദി ആപ്പ് നീ ശബ്ദം. അത് ഈ നീ ശബ്ദത്തെയാണ്. അപ്പൊ ഈ നീ ശബ്ദം ഇരുന്നു കഴിഞ്ഞാൽ എന്തോരം ഞേരാം നദ്യാം നിധിയപ്രകാരം നീക്ക് ആം വരും. നീ ആം എന്നിരിക്കുമ്പോ എന്തുവരും? നീ ആം എന്നിരിക്കുമ്പോ ഏത് വരും? യങ് വരും. അജിസ്നുദ്ധാത് ബ്രുവാം അജാതി പ്രത്യയമാണ്. യങ് വരുന്നു. നീ ആം നിയാം ഷഷ്ടി ഭുവനം പോലെ തന്നെ വരും. നിയാം നിയാം പ്രയോഗത്തിൽ കണ്ടു തിരിച്ചറിയണം, വേറെ വഴിയൊന്നുമില്ല. നിയോഹോ നീ ഷു നീഷു. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി എന്നെ ഓർത്ത് വയ്ക്കണം. അതായത് പപി വാദപ്രമീ ഇത്യാദിഷു യങ് ആദേശ തസ്മാ ന ഭവതി. പപി വാദപ്രമീ ഇത്യാദിഷു യങ് ആദേശ തസ്മാ ന ഭവതി ധാതുത്വഭാവാ. പപി ഇത്യാദി സ്ഥലേഷു ധാതുത്വഭാവാത് യങ് ആദേശ ന ഭവതി പരന്തു യഥാദശേഷു സ്ഥലേഷു യുഗോ എണചീത്തനേന ഇണേവ നീ ഇത്യത്ര കിബന്ധത്വാ ധാതുത്വേ സതി അജിസ്നു ധാതുബ്രുവാം അജിസ്നു ധാതുബ്രുവാം യുവര്യങ് വങ്ങോ ഇത്തനേന അജാതി പ്രത്യേ പരേ സർവത്ര യങ് ആദേശ ഇതി വിശേഷ. ഇത് ഓർത്തിരിക്കണം. ഇനി ഈകാരം എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ഞന്തമാണോ എന്ന് ചിന്തിക്കണം. പിന്നെ അതിന് നദീസഞ്ജയുണ്ടോ എന്ന് നോക്കണം. രൂപ വ്യത്യാസം വന്നു. പിന്നെ ഇപ്പൊ ഒന്നുകൂടെ നോക്കണം, എന്താണ് അത്? ധാതുത്വം ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ധാതുത്വ സ്ഥലേഷു സർവത്ര യങ് ആദേശ ധാതുത്വ അഭാവേ അജാതി പ്രത്യേപരേ എണ്ണാദേശ ധാതുത്വ അഭാവേവി നദീസപ്ഞായാം സത്യാം ആൺനദ്യഹ ഇത്തനേന ആടാകമ പ്രസം നദ്യാപോ നുട്ട് ഇത്തനേന നുടാകമ നേരാം നദ്യ നിഭ്യ ഇത്തനേന ആം ഇത്യാദി ഭവന്തി. ഇത്യാദികാര്യാണി ഭവന്തി നടക്കും. വിശേഷ കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കും. നദീസഞ്ജ ഉണ്ടെങ്കിൽ നദീകാര്യം വരും. അമ്പാർത്ഥം നദി ഹർസുഹ ആണ്യാഹ ആഡസ് മേലാം നദ്യ നീഭ്യ ഹർസു നദ്യാവോ നൊട്ട്. ഇവിടെ ഒന്നും വരുന്നില്ല. നദീസഞ്ജയില്ല. പുല്ലിംഗത്വാ നിത്യസ്ഥലൈലിംഗ ഭാവാ ഞന്തത്വേ സുലോപഹ നീ ഇത്യത്ര അങ്ങന്തത്വ അഭാവാത് ന സുലോപഹ. അത് ലക്ഷ്മി ഇത്യത്രാവി ഈകാരാന്തത്വേപി അങ്ങന്തത്വ അഭാവാത് ന സുലോപഹ. ബഹുശ്രേയസി ഇത്യത്ര അങ്ങന്തത്വാത് സുലോപഹ. പപീഹി വാദപ്രമീ ഇത്യാദി സ്ഥലേഷു അപ്പി ഈകാരാന്തത്വേപി അങ്ങന്തത്വ അഭാവാത് ന സുലോപഹ ഇത്യാദി വിശേഷരൂപാണി ശ്രദ്ധേയാനി. ഇനി വേറെ തരത്തിലുള്ള ഈകാരാന്തം വരികയാണ്. അതാണ് പ്രധീഹി. അത് നീ പോലെയല്ല. പ്രധീഹി പ്രധീഹി എന്ന് പറയുന്നതും ധ്യേയ ചിന്തായാം എന്ന് പറയുന്ന ധാതുവാണ്. ധ്യേയ ചിന്തായാം ലക്ഷ ധാതു ലക്ഷ അങ്കനെ ദർശനേച്ച അതാണ് ലക്ഷ ധാതു. ഇന്നാണ് ലക്ഷ്മി വരുന്നത്. നേരത്തെ വന്നു നീഞ്ഞു പ്രാപണ അതിൽ നിന്നാണ് നീ ധാതു വരുന്നത്. അതുപോലെ ധ്യേയ ചിന്തായാം എന്നാണ് ഇതിൽ നിന്നാണ് ധ്യാനം ധ്യാത ധീ ശബ്ദങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിന്തിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പിന്നെ ഓരോ ശാസ്ത്രത്തിന് അനുസരിച്ചിട്ടാണ് അതിനർത്ഥ വ്യത്യാസം വരുന്നത്. സാധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത. കാരണം ധ്യേയ ചിന്തായം എന്നാണ്. ധ്യാവിധി എന്ന് വെച്ചാൽ അതിനെ ചിന്തിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ല നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ മൂക്കി പിടിക്കുക എന്നുള്ള അർത്ഥം അതിനില്ല. പക്ഷെ യോഗശാസ്ത്രത്തിൽ പറയുമ്പോൾ എന്താണ് ധ്യാനത്തിനെന്താ യോഗശാസ്ത്രത്തിൽ പറയുന്നത്? ആ തത്ര പ്രത്യേകതാനത്ത ധ്യാനം. അപ്പൊ ധാരണ എന്ന് പറഞ്ഞതോ ദേശ കാല ബന്ധ ചിത്തസ്യ ധാരണ തത്ര പ്രത്യേകതാനത ധ്യാനം. ഓരോ ശാസ്ത്രത്തിനനുസരിച്ച് ഇതിന്റെ അർത്ഥങ്ങൾ വ്യത്യാസം പെടുന്നതാണ്. അല്ല ധ്യാനം എന്ന് കേട്ടാൽ തന്നെ ഉടൻ ശ്വാസം വിടാതിരിക്കുന്നതെന്ന് അർത്ഥം എടുക്കണ്ട. പിന്നെ ഇതേ ശബ്ദത്തിന് തന്നെയാണ് എന്ന് പറയുന്നത്. പ്രധി പ്രധ്യായതീതി പ്രധി കിബന്ധ ശബ്ദമാണ്. നല്ലവണ്ണം ചിന്തിക്കുന്നവൻ എന്നർത്ഥം കൊടുക്കാം. ഇനി യോഗശാസ്ത്രത്തിൽ പറയണമെങ്കിൽ എന്തായിരിക്കും? നല്ലവണ്ണം ധ്യാനിക്കുന്നവനെന്ന് വരും. അപ്പൊ ശാസ്ത്രത്തില് പരിഭാഷ അനുസരിച്ചിട്ടാണ് ഓരോടത്തും അർത്ഥത്തിന് വ്യത്യാസം വരുന്നത്. ധീ എന്ന് പറഞ്ഞ ബുദ്ധി പ്രസിദ്ധമായ അർത്ഥമാണ്. ധ്യായതീതി ധീ ധ്യായത്തിൽ നിന്ന് വെച്ചെന്താ ചിന്തിക്കുക. ആ ചിന്തിക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുദ്ധി എന്ന്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. സുധീഹി നല്ല ബുദ്ധിയുള്ളവൻ. കോ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധധാതുവാണ്. ബുദ്ധ അവഗമനെ ബുദ്ധി. ആയുർവേദത്തില് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചരകനും മറ്റും പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് ലക്കില്ലകാനില്ലാതെ ചിന്തിച്ചു പോകും. എന്താണോ വികല്പം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ശാസ്ത്ര സങ്കേതമനുസരിച്ച് ശബ്ദങ്ങൾക്ക് അർത്ഥ വ്യത്യാസമുണ്ട്. യോഗശാസ്ത്രത്തിലെ അർത്ഥം തന്നെ അവിടെ വേണമെന്നൊന്നും വാശി പിടിക്കരുത്. പ്രധീഹി സുധീഹി സുധീഹി സുഷ്ടുധ്യായതീതി സുധീഹി, അങ്ങനെ പറയാം. പിന്നെ പ്രധിയെ വേറെ തരത്തിലും ഉപയോഗിക്കും. പ്രകൃഷ്ട ധീ യസ്യ സ പ്രധീഹി, അത് പുല്ലിംഗ ശബ്ദം തന്നെയാണ്. പ്രകൃഷ്ട ധീ യസ്യ പ്രതി, അങ്ങനെയൊക്കെ വരുന്നിടത്ത് രൂപത്തിന് വ്യത്യാസം വരെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്? പ്രധ്യായതീതി പ്രധി പുല്ലിംഗ ശബ്ദമാണ്. പ്രകൃഷ്ടാധീ യസ്യ എന്നുള്ളതല്ല, അത് രണ്ടാമത് പഠി ശബ്ദവ്യത്യാസം വരും. പ്രധ്യായതീതി പ്രധീഹി, അതാണ് ഇപ്പം നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ശാന്തി ശാന്തി.